വൃത്തിസ്ഥമാം അറിവിൽ വിശുവുമില്ല, ഇതിൻ്റെ വിത്താം അവിദ്യയതുമില്ല, വിളക്ക് വന്നാൽ അതിക്കിലങ്ങും ഇരുളില്ല, ഉടനങ്ങ് വർത്തി വിട്ടാൽ വിളക്ക് പൊലിയും ഇരുളും വരും. നാലാമത്തെ പദ്യം. ഇതിൻ്റെ വൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ നാലാമത്തെ പദ്യത്തിൽ വൃത്തിയെക്കുറിച്ച് പറയുന്നു. പിന്നെ വൃത്തിയെക്കുറിച്ച് പറയുന്നത് പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും രണ്ട് പദ്യങ്ങളിലാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ പത്തൊമ്പതാമത്തെ പദ്യം പറയുമ്പോൾ അത് ഒരു കാര്യം അപൂർണമായി അവസാനിക്കുകയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇത് പൂർണ്ണമാകുന്നില്ല എന്ന് വെച്ചാൽ ഈ അദ്വൈത ദൈവികന് ഇനി എന്തോ ബാക്കിയുണ്ടെന്ന് തോന്നും. അത് ആ ക്ലാസ് നിങ്ങൾ കേട്ടു നോക്കി അറിയാം, ഇനി എന്തോ ശേഷിക്കുന്നു തോന്നും. അപ്പൊ ഈ നാലാമത്തെ പദ്യത്തെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അദ്വൈത ദൈവിക പൂർണ്ണമാകും. എന്നുവെച്ചാൽ വൃത്തി എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ മൂന്ന് പദ്യങ്ങളും ചർച്ച ചെയ്യുന്നത്. വേറെ ഒരിടത്ത് ഇത് ചർച്ച ചെയ്യുന്നില്ല. അത് ഇവിടെ അദ്വൈത ദൈവികയില്ല. വേറെ എല്ലായിടത്തും പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണ്, ബ്രഹ്മസത്യമാണ്. വൃത്തിയെക്കുറിച്ച് മൂന്ന് പദ്യങ്ങളെ പറയുന്നു. ഈ പദ്യം അവിടെ വരേണ്ടതാണ്. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആദ്യം അദ്വൈത ദൈവം പ്രസിദ്ധീകരിക്കുമ്പം തന്നെ ഗീതയെ പൂർണ്ണരൂപത്തിലല്ല പ്രസിദ്ധീകരിച്ചത്. വിവേകോദയത്തിൽ ഗുരു ജീവിച്ചിരിക്കുമ്പം തന്നെ ആശാന് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ഈ മുഴുവൻ പദ്യം എൻ്റെ ആയിരുന്നു. കുറച്ച് പദ്യങ്ങളെ ഉണ്ടായിരുന്നു. പിന്നെ ധർമ്മത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ ക്രമത്തിലാണോ പ്രസിദ്ധീകരിച്ചത്, അത് വേറെ രീതിയിലാണോ എന്നറിയത്തില്ല. എന്തായാലും ആദ്യം പ്രസിദ്ധീകരിക്കുമ്പം ഈ പത്തൊമ്പത് പദ്യം പ്രസിദ്ധീകരിച്ചില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ഇതാരോ പിൽക്കാലത്ത് ഒന്നാക്കിയതാണ്, കൂട്ടിച്ചേർത്താണ്. അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ ഈ നാലാമത്തെ പദ്യം ഇടയ്ക്ക് വന്നാണ്. അത് ഈ മുകളിൽ വരുന്ന പദ്യമായിട്ടും അഞ്ചാമത്തെ പദ്യമായിട്ടും അതിന് ഒരു ചേർച്ചയില്ല. അത് വേറിട്ട് ഇരിക്കുകയാണ്. അവിടെ പറയുന്ന വിഷയം അവിടെ ചർച്ച ചെയ്യുന്നു. സ്വീന്റെ അവസാനത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് പൂർത്തിയാവും. അത് ഇതുമായിട്ട് ചേരുന്നതല്ല, ഇവിടെ പറഞ്ഞു വരുന്ന വിഷയമായിട്ട് ചേരുന്നതല്ല. അത് തന്നെ നാല് കഴിഞ്ഞിട്ടൊരിക്കലും വയ്ക്കാൻ പറ്റില്ല. നാല് അവസാനത്തെ പദ്യമാണ്. ഈ മൂന്ന് പദ്യവും ഒരിടത്ത് വരണം. അത് ആ മൂന്ന് ഒരിടത്ത് വരുമ്പോൾ നാല് അവസാനമായിട്ട് വരണം, എവിടെ വെച്ചാലും ശരി. പക്ഷേ ഇവിടെ എന്താണ്? ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ അടുത്ത് അഞ്ച് പറയുന്നത് മൂന്നിൻ്റെ തുടർച്ചയായിട്ടാണ്. പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നാലിന് അങ്ങനെ ബന്ധമില്ല. അത് വൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ മൂന്ന് പദ്യവും കൂടെ വേറെ എവിടെയെങ്കിലും വയ്ക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടും മൂന്നും അവസാനത്തിലല്ലാതെ എന്തായാലും ഇത് ഗുരു ഈ രീതിയിൽ എഴുതി അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വിവേകോദയത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത് മുഴുവനില്ല, മൂന്നാലെണ്ണേ ഉള്ളൂ. പേര് പോലും അദ്വൈത സിദ്ധി എന്നാണ്, അദ്വൈത ദീപിക എന്നാണ്. അത് മാത്രമല്ല ഈ പദ്യങ്ങൾക്കെല്ലാം പാഠഭേദമുണ്ട്. ഇന്ന് ഇതുപോലെയല്ല, പല വാക്കുകളും മാറ്റിയിട്ടുണ്ട്. ഈ മാറ്റുന്നതൊക്കെ ഗുരു തന്നെ മാറ്റുന്നതാണ്. പലപ്പോഴും ആദ്യം എഴുതി വെച്ചിട്ട് പിന്നീട് അതിനെ കറക്റ്റ് ചെയ്യാറുണ്ട്. ആത്മവിശദമൊക്കെ അങ്ങനെ ഒരുപാട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്ഷൻ ഗുരു തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇനി അറിയേണ്ടത് ഗുരു ജീവിച്ചിരുന്നപ്പോ ഇതേ രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും അത് ഗുരു ശ്രദ്ധിക്കണമെന്നില്ല. ആൾക്കാർ പ്രസിദ്ധീകരിച്ചാലും സാധാരണഗതി ഗുരുവിൻ്റെ ഒരു രീതി അതാണ്. അങ്ങനെയാണോ എന്ന് ചോദിക്കും, അത്രയേ ഉള്ളൂ. ആരെയും അങ്ങനെ കൂടുതൽ കറക്റ്റ് ചെയ്യാൻ, നേരിട്ട് കറക്റ്റ് ചെയ്യാൻ പോകത്തില്ല. അതുകൊണ്ട് ഈ പദ്യം ഇപ്പോൾ ഈ ഇതിൻ്റെ ഈ കിടപ്പനുസരിച്ച് അവസാനം വെച്ച് കഴിയുകയാണെങ്കിൽ, 19-ാമത്തെ പദ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതേ ദീപിക പൂർണ്ണമാവും. അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോന്നൽ വരത്തില്ല. അതല്ല വേറെ വഴിയില്ല. വ്യാഖ്യാനിക്കുന്നവർ ഒന്നാമത്, ഞാൻ മറ്റ് വ്യാഖ്യാനം നോക്കിയിട്ടില്ല എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഡോക്ടർ ഭാസ്കറിൻ്റെ വ്യാഖ്യാനം നോക്കി, അത് പിന്നെ ഞാൻ പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം അത് പുള്ളിക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. അത് വലിയ മാറ്റമില്ല, അതുപോലെ തന്നെ എഴുതിയിരിക്കുക. മറ്റ് വ്യാഖ്യാനമൊന്നും ഞാൻ നോക്കിയില്ല, എൻ്റെ ഇല്ല, അതാണ് കാരണം. എന്തായാലും ഇവിടെ ഈ പദ്യം വിമലാൻ സ്വാമിയുടെ അദ്വൈതീവ എന്ന് വെച്ചാൽ വിമലാൻ സ്വാമിയുടെ ബോധമൊക്കെ നശിച്ച് അൽഷിമേഴ്സൊക്കെ പിടിപെട്ട് ഒരു വരുമായപ്പോൾ എഴുതിയതാണ്. സ്വാമിക്ക് തന്നെ എന്താണ് എഴുതുന്നതെന്നൊന്നും ഒരു ബോധമൊന്നുമില്ല. സ്വാമിക്ക് ഇതിന് നല്ല രീതിയിലൊരു വ്യാഖ്യാനം എഴുതാൻ ഉള്ള അറിവുള്ള ആളാണ്, അതിന് ശേഷിയുള്ള ആളാണ്. പക്ഷേ സ്വാമി എഴുതുന്ന സമയത്ത് ആ ശേഷിയൊക്കെ സ്വാമിക്ക് നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ എഴുതി എഴുതി വെച്ച് ഇതിനൊക്കെ 3-4 വരികളുടെ അർത്ഥം എഴുതിയിരിക്കുന്നു. സ്വാമിക്ക് എഴുതാൻ കഴിവില്ലാത്ത ആളല്ല, പക്ഷെ സ്വാമി എഴുതിയ സമയം ഇതിന് അദ്വൈതീവിയുടെ ഒരു അർത്ഥം എഴുതണമെന്ന് ആരോ പറഞ്ഞുകൊണ്ട് സ്വാമി ആരോ വായിച്ച് കേട്ട് പറഞ്ഞു, അപ്പോൾ മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോന്നുള്ളതല്ല. ആ സമയത്താണ് പന്മനാശ്രമത്തിൽ വരുന്നത്. ഞാനവിടെ അന്ന് അടുത്തൊരു ഫാം ഉണ്ടായിരുന്നു, പശുക്കളെയൊക്കെ വളർത്തുന്ന. അവിടേക്ക് സ്വാമിയെ ഞാൻ കാറിൽ കൊണ്ടുപോയി. അപ്പോ ഇങ്ങനെ പഞ്ചായത്ത് റോഡിലൂടെ പോവുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഓ നിങ്ങൾ ഇവിടെ വന്ന് എത്ര ഏക്കറാ സമ്പാദിച്ചിരിക്കുന്നു. ഈ രണ്ട് സൈഡും കാണുന്ന മുഴുവൻ എന്റെ സമ്പാദ്യം എന്നാ സ്വാമി പറഞ്ഞു. പഞ്ചായത്ത് റോഡിന്റെ രണ്ട് സൈഡും കിടക്കുന്ന സ്ഥലം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എത്ര ഏക്കറാ നിങ്ങൾ ഇവിടെ വന്ന് സമ്പാദിച്ചു എന്ന് വെച്ചാ ബുദ്ധിക്ക് ഒരു അത്ര. അവസാന സമയമാകുമ്പോ ഒരു അൽഷിമേഴ്സ് പോലെ ഒരു അവസ്ഥയായിരുന്നു. പറയുന്നതിനൊന്നും ആ സമയത്തൊക്കെയാണ് ഇത് എഴുതുന്നത്. ആത്മവിശദം എഴുതിയ സമയത്താണ് എഴുതിയിരുന്നെങ്കിൽ നല്ല രീതി, ഇതിന് നല്ലൊരു വ്യാഖ്യാനം സ്വാമിക്ക് എഴുതാമായിരുന്നു. ബാലകൃഷ്ണനാഥ് സാറിൻ്റെ എങ്ങനെയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ അർത്ഥം ചോദിക്കാനായിട്ട് ഡോക്ടർ ഭാസ്കർ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ പറഞ്ഞ അർത്ഥമാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. മൊത്തം അങ്ങനെയല്ല, ഇതിൻ്റെ കാര്യം ഏകദേശം അങ്ങനെ എഴുതിയിരിക്കും. മൊത്തം എന്നോട് ചോദിച്ചിട്ടുമില്ല, പുള്ളിക്കറിയാമെന്നുള്ള ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. എല്ലാം എന്നോട് ചോദിച്ചല്ല എഴുതി. ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചത് എന്താണ്. വൃത്തിസ്ഥമായ അറിവിൽ വിശുവുമില്ല, ഇതിൻ്റെ വിത്താം അവിദ്യയതുമില്ല. വൃത്തിസ്ഥം എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്. സാധാരണ ഇങ്ങനെയുള്ള പ്രയോഗം സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നതാണ്. വൃത്തോ തിഷ്ഠതീതി വൃത്തിസ്ഥം. ഒരു സംസ്കൃതത്തിൽ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമാണ്. വൃത്തി ശബ്ദബോധമായിരിക്കുമ്പം സ്ഥാ ധാതുവിൽ നിന്ന് സുപിസ്ഥ പ്രകാരം കപ്രത്യം വരും, ബോധം അല്ലെങ്കിൽ സമാസം വരും, ആത്തോടെ പേടിച്ച് ആകാരം രൂപിക്കും. അപ്പൊ വൃത്തിസ്ഥ എന്ന് വരും, വൃത്തിയിൽ സ്ഥിതി ചെയ്യുന്നതെന്നർത്ഥം. വൃത്തി എന്ന് വെച്ചാൽ അന്ധക്കരണ വൃത്തി. ആ വൃത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അറിവ് അതിനാണ് വൃത്തിസ്ഥമാം അറിവെന്ന് പറയുന്നത്. എന്ന് പറയുന്ന ഇത് പറയുന്നത് എന്താണ്? സമാധിയെക്കുറിച്ചാണ്. സമാധിയിൽ അദ്വൈതികൾ പറയുന്ന വൃത്തിപ്രക്രിയ എന്ന് പറയുന്നത് അതാണ്. അവസാനത്തെ രണ്ട് പദ്യത്തിലും അതിൻ്റെ ഒരു ആരംഭമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വൃത്തിയിലൂടെ അറിവുണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് എങ്ങനെയാണ് സമാധിയിൽ അറിവുണ്ടാകുന്നത്. അപ്പൊ നിരന്തരം ഇങ്ങനെ ബ്രഹ്മധ്യാനത്തിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, ഇങ്ങനെയൊക്കെ സമാധി ഉണ്ടാകുന്നു. അത് യോഗികളുടെ സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത സമാധിയെ കൂട്ടുപിടിച്ച് പറയുന്നതാണ്. അപ്പോൾ അവർക്ക് ബ്രഹ്മബോധം ഉണ്ടാകും, അല്ലെങ്കിൽ അറിവിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. അപ്പോൾ അതിനെ അപരോക്ഷ വൃത്തി എന്ന് പറയും, തദാകാര വൃത്തി എന്ന് പറയും, ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും, അഖണ്ഡാകാര വൃത്തി എന്ന് പറയും, പല പേരുകളിൽ പറയും. ചുരുക്കത്തിൽ എന്താണ്? അറിവിനെ അറിയുന്ന വൃത്തി. അപ്പൊ അറിവിനെ നേരിട്ടറിയാൻ പറ്റില്ല, കാരണം അറിവ് സ്വയം പ്രകാശമാണ്, അതിനറിയാൻ വേറെ ഒരാളും. പക്ഷെ അറിവിനെ വൃത്തിയിലൂടെ അറിയാൻ പറ്റും. വൃത്തി എന്ന് പറയുന്ന ഉപാധിയിലൂടെ അറിയാൻ പറ്റും. ഇവിടെ ഓർക്കണം, ജ്ഞാനമേകം ഹി നിരുപാധിയും സ്വപാധി. ഇവിടെ പറയുന്നത് സ്വപാധിക ജ്ഞാനത്തെക്കുറിച്ചാണ്. സ്വപാധികമായ ജ്ഞാനം അറിവിൻ്റെയും സ്വപാധിക ജ്ഞാനം ഒരാൾക്കുണ്ടാവാം, നിരുപാധികമായ അറിവിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ അറിവിനെ അറിയുന്നതിന് ഒരു ഉപാധി വേണം. ആ ഉപാധിയാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി എന്ന് പറഞ്ഞാൽ അന്ധക്കരണ വൃത്തി. അന്ധക്കരണ വൃത്തി എന്ന് വെച്ചാൽ അന്ധക്കരണത്തിൻ്റെ എന്താണ് പരിണാമം. ഇതൊക്കെ വേദാന്ത പരിഭാഷയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോ അങ്ങനെയാണ് അറിവിനെ അറിയുന്നു എന്ന് പറയുന്നത്. ഈ അറിവും എന്താണ്? സമാധിയിലെ അറിവാണ്. എന്നുവെച്ചാൽ ഇതൊരു അവസ്ഥയാണ്. സമാധി എന്ന് പറയുന്നത് എന്താ? ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം. നമ്മളീ പറയുന്നതൊക്കെ എന്താണ്? സമാധിയുടെ വ്യാഖ്യാനമാണ്. അത് പ്രത്യേകം മനസ്സിലാവുന്നു. ഞാൻ സമാധി ഇരുന്നുകൊണ്ട് പറയുകയോ നിങ്ങൾ സമാധി ഇരുന്നുകൊണ്ട് കേൾക്കുകയോ ചെയ്യരുത്. ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീനമായ ഈ ആചാര്യന്മാർ ഒരുപാട് പേര് പറയുന്ന ഒരു വ്യാഖ്യാനമാണ്. വാചസ്പതി മിശ്രൻ ഇതിൻ്റെ ആളാണ്, മധുസൂദന സരസ്വതി ഇതിൻ്റെ ആളാണ്. ഇവരെല്ലാവരും ഈ സമാധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു ഇവിടെ ഗുരു ആദ്യമായിട്ട് എഴുതി വെച്ചതല്ല, ഇത് ഒരുപാട് ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമാണ്. ശങ്കരാചാര്യർ പറയുന്നില്ല, അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഗുരു പറയുന്നത് ശങ്കരാചാര്യ അദ്വൈതമാണോന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, മൊത്തം അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ശങ്കരാചാര്യർ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശങ്കര ഭാഷ്യത്തെ എടുക്കുന്നു. ഭാഷ്യത്തിനങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ ഒരു വൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു ബ്രഹ്മ ആകാര വൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, അഖണ്ഡാകാര വൃത്തിയെക്കുറിച്ച് പറയുന്നു. പിന്നെ ശങ്കരാചാര്യരുടെ പേരിൽ ഒരുപാട് കൃതികളുണ്ട്, അതിലൊക്കെ പറയുന്നുണ്ട്. ശങ്കരാചാര്യരുടെ പേരിൽ ഈ പറയുന്ന വാചസ്പതി മിശ്രനും മധുസൂദന സരസ്വതിയും ഒക്കെ എഴുതി കഴിഞ്ഞപ്പോ അതിനെ പിന്തുടർന്ന് ഒരുപാട് അദ്വൈതികൾ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിനല്ല, അപ്പൊ ഏതൊരു പുസ്തകത്തിൽ സമാധിയെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് സമാധിയുടെ വ്യാഖ്യാനമാണ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എവിടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇത് സമാധിയുടെ വ്യാഖ്യാനമാണ്. നമ്മൾ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കുന്ന എന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ വേറെ വഴിയില്ല. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു അവകാശവാദം ക്ലെയിം വേണമെങ്കിൽ പറയാം. എന്താണ്, എനിക്ക് സമാധി അനുഭവം ഉണ്ടായി, എന്നിട്ട് ഞാൻ പറയണത് വേണമെങ്കിൽ എനിക്ക് പറയാം, അത്രയേ ഉള്ളൂ. ആ പറഞ്ഞാൽ അതിനെ ഈ ഇങ്ങനെയുള്ള അദ്വൈത ചർച്ചകൾ വരുമ്പം അനുഭവത്തെ സ്വീകരിക്കത്തില്ല, പ്രമാണത്തെ സ്വീകരിക്കും. എനിക്ക് അനുഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശിഷ്യന്മാരത് സ്വീകരിക്കും, മറ്റുള്ളവർക്കത് സ്വീകരിക്കണമെന്നുള്ള ബാധ്യത ഇല്ല. പിന്നെ നമുക്ക് ചില മുൻവിധികളുണ്ടാവും, എല്ലാ കാര്യങ്ങളിലും നമുക്ക് മുൻവിധികളുണ്ടാവും. അപ്പോൾ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പറയാം ഇന്ന ആൾക്ക് സമാധിയുണ്ട്, ഇന്ന ആൾക്ക് സമാധിയില്ല, ഇതൊക്കെ നമുക്ക് പറയാം. അത് നമ്മുടെ മുൻവിധികളാണ്, അത് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ശാസ്ത്ര ചർച്ചകളിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ അനുഭവത്തെ എടുത്ത് അല്ല ചർച്ച ചെയ്യുന്നത്, പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ സമാധി എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന എന്തിനെ സ്വീകരിച്ചിട്ടാണ്? എന്തിനെ ആശ്രയിച്ചിട്ട് എന്നാണ് ഇതുവരെ പറഞ്ഞത്? എന്താ കേട്ടോണ്ടിരിക്കുന്നത്? ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ട് ചോദിക്കുന്നു. ഞാനൊരു പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ്. എന്ത് പ്രമാണം? എന്ത് ശാസ്ത്രം? ഏത് ശാസ്ത്രം? എന്ത് ശാസ്ത്രം? ഏത് ശാസ്ത്രം? യോഗശാസ്ത്രം. യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ പിന്തുടർന്നാണ് ഇവരെല്ലാവരും സമാധിയെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ യോഗശാസ്ത്രം എന്ന് പറയുമ്പോൾ പതഞ്ജലി പ്രധാനമായിട്ട് അതാണ് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത്. പതഞ്ജലിയുടെ യോഗശാസ്ത്രമാണ്. പതഞ്ജലിയുടെ സൂത്രത്തിൽ ഒരിടത്തും പതഞ്ജലി പറയുന്നില്ല എനിക്ക് സമാധി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരിടത്തും കാണാൻ പറ്റില്ല. സമാധിയെക്കുറിച്ച് വർണ്ണിക്കും. പിന്നെ പതഞ്ജലിയുടെ വ്യാഖ്യാനമായി വരുന്ന ആരാണ്? ഭാഷ്യം. ഈ പറയുന്നത് അതിനെക്കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു. അറിയാത്ത കാര്യങ്ങളും വർണ്ണിക്കാം. വർണ്ണിക്കുന്നതിന് നമ്മൾ അറിയണമെന്നില്ല, വർണ്ണിക്കുന്ന ഭാവനയാണ്. വർണ്ണന എന്ന് പറയുന്നത് എന്താണ്? ഭാവന ഉണ്ട്, ഭാവന കൊണ്ട് നമുക്ക് വർണ്ണിക്കാം. കാരണം ഇപ്പൊ ചന്ദ്രനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ കുളിർമയുള്ളതാണ്, വളരെ മനോഹരമാണെന്നൊക്കെ. അവിടെ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ അറിയാം കുളിർമയും വർണ്ണനയും ഒക്കെ എന്താണെന്നുള്ള കാര്യം. അത് വർണ്ണിക്കുന്ന ആളിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും വേണമെന്നില്ല. എന്താ ഉപമയ്ക്ക് വേണം, അത് വേറെ, ഉപമ വേറെ. വർണ്ണനകൾ അങ്ങനെയല്ല. ഒരു ചെറിയ പൂ കണ്ടിട്ട് ആശാൻ എന്തെല്ലാം വർണ്ണിച്ചു അല്ലേ, എന്തെല്ലാം ഭാവനയിലൂടെ പോയി. അപ്പോൾ വർണ്ണിക്കുന്നതിന് നമ്മുടെ ഭാവന മതി. ഭാവനാസമ്പന്നനായ ഒരു വ്യക്തിക്ക് എന്ത് വേണോ വർണ്ണിക്കാം. അപ്പോ എന്താണ് മുരുകനെ കുറിച്ച് ഗുരുദേവൻ എന്തെല്ലാം വർണ്ണിച്ചിരിക്കുന്നു, വർണ്ണനകളാണ്. ശിവനെ കുറിച്ച് എന്തെല്ലാം വർണ്ണിച്ചിരിക്കുന്നു, ശിവലിംഗത്തെക്കുറിച്ച് ഗുരുദേവൻ എന്തെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്, ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് വർണ്ണിച്ച് അവസാനം ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ കൊണ്ടു വന്നപ്പോ ചോദിച്ചത് എന്താ പുഴുങ്ങി തിന്നാൻ കൊള്ളാമെന്ന് ചോദിച്ച്. അത് കേട്ടിട്ടുണ്ടോ? മൂലൂരിൻ്റെ അവിടുന്ന് മൂലൂർ പത്മനാഭ മണിക്കരുടെ അവിടുന്ന് ഒരു ശിവലിംഗമായിട്ട് ശിവഗിരി വന്നെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എവിടെയോ ഇത് പ്രതിഷ്ഠിക്കണമെന്ന് ചോദിച്ചു. ഇതെന്താ പുഴുങ്ങി തിന്നാൻ കൊള്ളാമെന്ന് ചോദിച്ചു. ശരിയല്ലെങ്കിൽ പുഴുങ്ങി തിന്നോ, ശരിയായ തിന്നായിരിക്കും. അവിടെ പള്ളിക്കൂടം കെട്ടാൻ പറഞ്ഞു, മനസ്സിലായോ? അതാ പറഞ്ഞത്, നിങ്ങൾ ഇതെന്തിനാ അവിടെ ഒരു പള്ളിക്കൂടം കെട്ടാൻ പറഞ്ഞു, ഇംഗ്ലീഷ് പള്ളിക്കൂടം കെട്ടാൻ പറഞ്ഞു. അത് കേട്ടിട്ടില്ല? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പൊ വർണ്ണിക്കുന്നത് ഭാവനയാണ്. ഇപ്പൊ ഗണപതി എന്തെല്ലാം വർണ്ണിച്ചിരിക്കുന്നു, അത് ഭാവനയാണ്. ശങ്കരാചാര്യർ വർണ്ണിച്ചിരിക്കും പോലെ തന്നെ. ശങ്കരാചാര്യല്ല ആയതോ ശങ്കര സ്തുതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉണ്ട് ആരോക്കെ എഴുതി, അതുപോലുള്ള വർണ്ണനകൾ. അപ്പൊ സമാധിയെക്കുറിച്ച് വർണ്ണിച്ചു എന്ന് പറഞ്ഞാൽ അത് ആർക്കും വർണ്ണിക്കാം. എനിക്ക് വേണമെങ്കിലും എഴുതാം സമാധിയെക്കുറിച്ച് കവിത. അതിന് കവിത്വസിദ്ധി വേണം, കവിതാവാസന വേണം, എന്നാലേ അതൊക്കെ വർണ്ണിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ആചാര്യന്മാരെല്ലാം വർണ്ണിക്കുന്നത് ഇങ്ങനെയുള്ള ശാസ്ത്രപ്രമാണം അനുസരിച്ചിട്ടാണ്. പഴയ ശാസ്ത്രങ്ങളിൽ ഇങ്ങനെയുള്ള സമാധികളെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരും വർണ്ണിക്കുന്നു. പതഞ്ജലി എഴുതി അത്ര തന്നെ. അതിപ്പോ ആസ്തികന്മാരാണെങ്കിൽ അതിൻ്റെ അവസാന കാരണം ഇവിടെ കൊണ്ടുവയ്ക്കും, വേദങ്ങളിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ വേദം എങ്ങനെ വന്നു, അത് ഈശ്വര പ്രോക്തം അങ്ങനെ വന്നു എന്ന് പറയും. ആസ്തികന്മാരെല്ലാം അവസാനം വേദത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അതായത് എല്ലാ അറിവും ഇവിടുന്ന് വന്നു, വേദത്തിൽ നിന്ന് വന്നു. നാസ്തികന്മാരാണെങ്കിൽ അവരുടെ ആചാര്യന്മാരാണ് അവർ. ഇപ്പൊ ബൗദ്ധ സമ്പ്രദായത്തിൽ സമാധിയെക്കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ എവിടുന്ന് വന്നു ചോദിച്ചാൽ അവർ അവസരം പറഞ്ഞു പറഞ്ഞു പറയും അത് ബുദ്ധനിൽ നിന്ന് വന്നു. ആസ്തികന്മാർക്ക് വേദം എന്ന് പറയുന്നവർ കുറെ പഴയ വരികളാണ്. നാസ്തികന്മാർ വേദത്തെ, നാസ്തികൻ എന്ന് വെച്ചാൽ വേദത്തെ അംഗീകരിക്കാത്തവർ, ബൗദ്ധന്മാരും മറ്റും. അവർക്ക് അവരുടെ ആചാര്യൻ ബുദ്ധൻ പറഞ്ഞാണ്, ബുദ്ധന്റെ സമാധിയാണെന്ന് പറയും. അങ്ങനെ തുടർന്ന് തുടർന്ന് തുടർന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടേ വരും. സമാധി അവസ്ഥ ഇല്ലെന്ന് ഉണ്ടെന്നോ എനിക്കങ്ങനെ പറയാൻ പറ്റും? ഞാൻ സമാധിയിലൊന്നും ഇരിക്കുന്നില്ല, പിന്നെ എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഇത് നല്ല ചോദ്യം. അമേരിക്ക എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ പോയിട്ടില്ല, പിന്നെ എനിക്കെങ്ങനെ പറയാൻ പറ്റും? എന്റെ അഭിപ്രായത്തിന് അവിടെ വിലയൊന്നുമില്ല, ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാൽ. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളതാവും ഒരു കാര്യം. ഇത് നല്ല ചോദ്യമായി. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളതാവും, അതെന്ത് കഥയാണ്? അതെന്ത് മാജിക്കാണ്? നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ചാടിക്കേരും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന എങ്ങനെയാ? ഒന്നും പറയാൻ പറ്റത്തില്ല. ശാസ്ത്രത്തിലുണ്ടെന്ന് ഞാൻ പറയും, മനസ്സിലായോ? ശാസ്ത്രത്തിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്നോട് പലരും വന്ന് സമാധി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ എത്ര പേര്? അല്ല, ആദ്യം എന്നെ വന്ന് കണ്ടു പറഞ്ഞ ആളാണ് പ്രസാദ്, അറിയാം, പഴയ സമാധിയായിട്ട് ഇവിടെ വന്നയാളാണ്, ആശുപത്രി പറഞ്ഞോട്ട്. അങ്ങനെ എത്ര പേര്? അപ്പോ ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് സമാധി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം, എന്താണ് സമാധി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ, എന്താണ് സമാധി? ഈ സമാധിയെ സംബന്ധിച്ചുള്ള പ്രാചീന നമ്മുടെ ശാസ്ത്രങ്ങളുടെ വിശദീകരണങ്ങൾ എന്താണ്? ആധുനിക ശാസ്ത്രത്തിൻ്റെ വിശദീകരണങ്ങൾ എന്താണ്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും സ്വതന്ത്രമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അറിവ് ഒരിക്കലും അടിമപ്പെടാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ അടിമയായിരിക്കേണ്ടി വരും. പക്ഷെ അറിവ് എപ്പോഴും എന്തായിരിക്കണം? സ്വതന്ത്രമായിരിക്കണം. വ്യക്തിപരമായി ചിലപ്പം എന്താണ്, നമ്മൾ ചിലപ്പോൾ അടിമപ്പെട്ടു പോവും പല സാഹചര്യങ്ങളിലും. ഇപ്പോ വിശാലാനന്ദ സ്വാമിയാണ് ഇവിടുത്തെ മഠാധിപതി. എനിക്കൊരു വലിയൊരു ആവശ്യം വന്നു, അപ്പോ ഒരു രക്ഷയില്ല, ഞാൻ പോയി സ്വാമി എടുത്ത് ഒരു സ്വാമി ഇതൊന്ന് സാധിച്ചു തരണം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ അടിമപ്പെടണം. അത് ചിലപ്പോൾ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ അടിമപ്പെടാതിരിക്കുന്നതല്ലാണ്, പക്ഷെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംഭവിച്ചു. എന്നാലും അറിവിനെ എപ്പോഴും എന്താക്കി വയ്ക്കണം? സ്വതന്ത്രമാക്കി വയ്ക്കണം. ഈ അറിവ് അടിമപ്പെടുന്നതിനാണ് പറയുന്നത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കൺഫർമേഷൻ ബയാസ് എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ, ഈ നമ്മളെല്ലാം ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് എന്താണ്? അതെല്ലാവർക്കും ഉണ്ടായിരിക്കും. ഉറച്ച മുൻധാരണകളെന്ന് പറയാം മലയാളത്തിൽ. ഇപ്പോൾ ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുകയാണ്, അയാളുടെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ അയാൾക്ക് ഉറച്ച ഒരു മുൻധാരണ അയാൾക്ക് വേണം. എന്താണ്? പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണ്. അങ്ങനെ ഒരു ഉറച്ച മുൻധാരണയിൽ അയാൾക്ക് അതി പ്രവർത്തി, അങ്ങനെ ആയിരിക്കും അയാളുടെ ധാരണ. അങ്ങനെ വിശ്വസിക്കും. ഇപ്പോൾ ഒരാൾ ബി ജെ പി പ്രവർത്തിക്കുകയാണ്, അപ്പോൾ അയാളുടെ ഈ പറയുന്ന കൺഫർമേഷൻ ബയാസ് എന്താണ്? നരേന്ദ്രമോദി ലോകഗുരുവാണ്, എല്ലാ രാജ്യത്തെ പ്രസിഡന്റുമാരും എല്ലാം പേടിക്കുന്ന ഒരാളാണ്. ഇവിടെ ഇരട്ടച്ചങ്കനാണെങ്കിൽ അവിടെ ത്രിപിൾ ചങ്ക്. ഇതൊക്കെ ഈ സംഘടനകളിൽ പ്രവർത്തിക്കും. ഇതവരുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ നമ്മളിപ്പോ പ്രവർത്തിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു ധാരണ തന്നെ വരും. ഇതിന് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ, അങ്ങനൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും, നമ്മൾ പാർട്ടി പ്രവർത്തിക്കും. അപ്പൊ അതിന് അനുകൂലമായും പ്രതികൂലമായും ഉള്ള ആശയങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ ഒരാൾ പറയണത് അങ്ങനെയൊന്നുമില്ല, ഈ പിണറായിക്ക് ഭയങ്കര പേടിയാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ ഖണ്ഡിക്കും. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്നവരാണ് ഇരട്ടച്ചങ്കനാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ നിശ്ചിതമായി ഖണ്ഡിക്കും. അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് തെറ്റാണ്. കാരണം നമ്മുടെ മുൻവിധിക്ക് അനുസരിച്ച് നമ്മുടെ അറിവിനെ നമ്മൾ ബലപ്പെടുത്താൻ ശ്രമിക്കും. അപ്പൊ വേറെ ആളൊന്നും പറയണം, അങ്ങനെയല്ല പ്രായുവിനെ ലക്ഷച്ചെങ്ങനാണെന്നോ എനിക്ക് ബോധ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളെന്ത് ചെയ്യും, അതിനെ മുറുകെ പിടിക്കും. ഇതിനെയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയും. നമ്മുടെ മുൻവിധികളെ അനുസരിച്ച് നമ്മുടെ ധാരണകളെ നമ്മൾ രൂപപ്പെടുത്തും. നരേന്ദ്രമോദിക്ക് ട്രംപിനെ പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏയ് ഒരിക്കലുമല്ല, ട്രംപിനെ പേടിയൊന്നുമില്ല, അങ്ങനെയും പേടിക്കുന്ന ആളല്ല എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും. അതിനനുകൂലമായിട്ടുള്ള യുക്തികൾ നമ്മൾ കണ്ടെത്തും. എതിരായി വരുന്നതിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കണ്ണടച്ച് നിഷേധിക്കും. ഇങ്ങനെ വന്ന് ക്രമേണ ക്രമേണ നമുക്കെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിലായിട്ട് ഒതുങ്ങും, ഒതുങ്ങിപ്പോവും. ഒതുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻധാരണകളെ അംഗീകരിക്കുന്നവരുമായി മാത്രമേ നമ്മൾ പിന്നെ ബന്ധങ്ങളെ നിലനിർത്തത്തുള്ളൂ. എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒന്നുകിൽ ഈ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായി നിൽക്കും, അല്ലെങ്കിൽ മറ്റേ പാർട്ടിയുടെ സജീവ പ്രവർത്തനമാകും. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്തായിരിക്കും, ഈ ലോകഗുരുവിനെയും ഇരട്ടച്ചങ്കനെയും കുറിച്ച് പറയുന്നവരായിരിക്കും. അപ്പൊ എനിക്ക് പിന്നെ എതിരായ ഒരു അഭിപ്രായം കേൾക്കേണ്ടി വരത്തില്ല. അപ്പൊ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും, എന്തായിരിക്കും, ഇവരെക്കുറിച്ചുള്ള പുകഴ്ത്തലുകളായിരിക്കും. അപ്പോ മറ്റൊന്നും കേൾക്കാൻ നമുക്ക് അവസരമേ വരത്തില്ല. ഇതിനെ എക്കോ ചേമ്പറുകളെന്ന് പറയും. നമ്മുടെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, എക്കോ ചേമ്പറുകൾ. എക്കോ ചേമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറിക്കകത്ത് കയറി നിന്നുള്ള നമ്മൾ ശബ്ദിച്ച പ്രതിധ്വനം ഉണ്ടാകുമല്ലോ, ആ മുറിയാണ് പറയുന്നത് എക്കോ ചേമ്പർ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ചുറ്റും നമ്മൾ ഒന്നിലൊതുങ്ങി നമ്മൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഇരട്ടച്ചങ്കൻ്റെ വീരകഥകളാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ എക്കോ ചേമ്പറുകളിൽ നിന്നുള്ള ശബ്ദമാണ്. കാരണം നമ്മൾ ആരുമായിട്ടാണ് സഹകരിക്കുന്നത്, നമ്മുടെ ചിന്തയുമായിട്ട് പൂർണ്ണമായും, നമ്മുടെ മുൻവിധി ചിന്തയല്ല, നമ്മുടെ മുൻവിധികളുമായും പൂർണ്ണമായും യോജിക്കുന്ന ആൾക്കാരുമായിട്ട്, അവരുമായിട്ട് മാത്രമേ നമ്മൾ സഹകരിക്കത്തുള്ളൂ. അല്ലാത്തവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. എതിരഭിപ്രായം കേട്ടാൽ നമ്മൾ അസ്വസ്ഥരാകും, നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഈ എക്കോ ചേമ്പറുകളിൽ നിന്നുള്ള ശബ്ദമായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും, ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ ചിന്തയുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ തന്നെ പണയപ്പെടുത്തിക്കളയും. നമുക്ക് ഒന്ന് നുവർന്ന് നിൽക്കാൻ, ശ്വാസം വിടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവസാനം എത്തിച്ചേരും. ഇതിനാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. പിന്നെ മരണകാലം വരെ നമ്മളെന്ത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇരട്ടച്ചങ്കൻ ഇരട്ടച്ചങ്കൻ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നമ്മുടെ അറിവിൻ്റെ പാരതന്ത്ര്യമാണ്. അപ്പൊ ഏതുതരം ചിന്തകളിലും അറിവിൻ്റെ പാരതന്ത്ര്യം വരും. അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കുണ്ടാകുന്ന ഒരു ധാരണയ്ക്ക് എതിരായ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെയും നമ്മൾ പരിശോധിക്കണം, ഈ പറയുന്ന എതിരിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ. മനസ്സിലായോ, അനുകൂലത മാത്രമല്ല. അപ്പൊ എതിരായി വരുന്ന ഒരു ചിന്ത കണ്ടിട്ട് ആ ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു മനസ്സ് വരണം. അപ്പൊ അത് ആ എതിരായി പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ നമ്മുടെ മുൻവിധി നമ്മൾ തിരുത്താൻ തയ്യാറാണ്. അനുകൂലമായി വന്നാൽ സ്വീകരിക്കണം, അതിനെ ദൃഢപ്പെടുത്തണം. എതിരായി വന്നാൽ അതിനെ എന്ത് ചെയ്യണം, തള്ളിക്കളയണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു എക്കോ ചേമ്പറിൽ പെടത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഈ മുൻവിധിയെ തന്നെ ഏറ്റുപറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലായിരിക്കില്ല നമ്മൾ നിൽക്കുന്നത്. അതാണ് അറിവിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മുക്തി എന്ന് പറയുന്നത് തന്നെ ഈ അറിവിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്, ഗുരു തന്നെ. ഗുരുവാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം. ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നാണ് അത് പഠിക്കേണ്ടത്. കാരണം ഗുരു ഇപ്പോ എന്താണ് ശിവശത വഴി, ആത്മോദയശത വഴി, ഇതെല്ലാം എഴുതി. അങ്ങനെയാണ് അപ്പോൾ മുൻധാരണകളെ തൻ്റെ ഗുരു എപ്പോഴും തിരുത്തിക്കൊണ്ടേയിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാം? ഗുരുവിനോട് സഹകരിച്ചവരെ നോക്കിയാൽ മതി. ഗുരുവിൻ്റെ ആശയങ്ങളെ പരസ്യമായി നിഷേധിച്ചവർ പല ആശയങ്ങളെ പലതിനെയും നിഷേധിച്ചവർ, അത് പല ആശയങ്ങളെയും പരസ്യമായി നിഷേധിച്ച ഒരാളാണല്ലോ ഡോക്ടർ പത്മു, സി കേശവൻ, സഹോദരൻ അയ്യപ്പൻ, അവരെല്ലാം ഗുരു അവരോടൊക്കെ സഹകരിച്ച് അവരെ കൂടെ നിർത്തി. എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ചുറ്റും ഒരു എക്കോ ചേമ്പർ സൃഷ്ടിച്ചല്ല ഗുരു നിന്നത്. തൻ്റെ ചിന്താഗതിക്ക് വിരുദ്ധമായ ആശയങ്ങൾ പറഞ്ഞവർ എന്ത് ചെയ്തു? അപ്പോൾ ഒരേ എക്കോ അല്ല കേട്ടുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്നും ഈ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല എന്താണ് അതിൻ്റെ സവിശേഷത എന്നുള്ളത്. അപ്പോൾ ഗുരുവിന് ഇക്കാര്യത്തിൽ മുൻവിധികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളെയും പിൽക്കാലത്ത് എന്ത് ചെയ്തത്, തിരുത്തിയത്. അതുകൊണ്ടാണ്, അങ്ങനെയാണെങ്കിലും നമുക്ക് തിരുത്താൻ പറ്റും. അതിനാണ് ഈ മുക്തി എന്ന് പറയുന്നത്. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ മുക്തി എന്ന് പറഞ്ഞാൽ തേങ്ങാക്കുലയൊന്നുമല്ല. അപ്പൊ ഗുരു എപ്പോഴും എങ്ങനെയായിരുന്നു? മുൻവിധികളില്ലാത്ത സ്വതന്ത്രനായിരുന്നു. അങ്ങനെ ഉള്ള അപൂർവം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും. വളരെ വിരുദ്ധമായ ആശയങ്ങളുള്ളവരെയും കൂടെ നിർത്തുക, അവരുടെ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളുക. ഇതിനാണ് പറയുന്നത്, ഇതില്ലാതിരിക്കുന്നതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ആശയം നമ്മളാണെങ്കിലോ, നമ്മുടെ ചിന്താഗതിക്ക് എതിരായി ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അവനെ നമ്മളെന്ത് ചെയ്യും? ശിവഗിരിനെ ഓടിച്ചു കളയും. അവനെ അടിച്ച് പുറത്താക്കും. എന്തുകൊണ്ട്? നമ്മുടെ മുൻവിധികൾ അത്രയും ദൃഢമാണ്, അതിനോട് യോജിക്കുന്നവരും മതി നമുക്ക്. ഗുരു അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാ നാസ്തികന്മാരെയൊക്കെ കൂട്ടുപിടിക്കാൻ പറ്റുന്നു, അവരെ കൂടെ നിർത്താൻ പറ്റുന്നു? അതെങ്ങനെ ഗുരുവിൻ്റെ ചിന്തയുമായിട്ട് പൊരുത്തപ്പെടും? ആണ് ഞാൻ ചോദിച്ചത്. ഗുരു തന്നെയാണ് ആദ്യം ശിവലിംഗം പ്രതിഷ്ഠിച്ച് തുടങ്ങുന്നത്. എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്? അവസാനം ശിവലിംഗം കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? എന്താ പുഴുങ്ങി തിന്നാൻ കൊള്ളാം, അവിടെ പോയി സ്കൂളുണ്ടാക്കാൻ. മനസ്സിലായ വ്യത്യാസം? അല്ല, ഇന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല. എന്തുകൊണ്ട്? ഗുരുവിന് അങ്ങനെ മുൻവിധികൾ ഉണ്ടായിരുന്നില്ല. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്താണോ വേണ്ടത്, ശരി, സമൂഹത്തിന് ആവശ്യമുള്ളത്, അതിനെ സ്വീകരിച്ചു പോയി. ഗുരു ഒരു എക്കോ ചേമ്പറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ആളല്ല. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധി കെട്ടുപോകും. അതുകൊണ്ട് ശാസ്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ എന്തായിരിക്കണം? നമുക്ക് ഈ കൺഫർമേഷൻ ബയാസ് വരാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മുൻവിധികളോട് നമുക്കൊരു കടപ്പാട് വരാൻ പാടില്ല. അത് ശരിയല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയണം. ഗുരു പറഞ്ഞു, ഞാൻ ഈ അമ്പലമൊക്കെ ഉണ്ടാക്കി എന്താണ്, മനുഷ്യൻ നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് കണ്ടു, ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞില്ലേ? അതാണ് ഒരു കാലത്ത് അത് ഗുരു തന്നെ പറയുന്നു, ഞാനങ്ങനെ ധരിച്ചിരുന്നു. പിന്നെ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നെ മറ്റുള്ളവർ വന്ന് പ്രതിഷ്ഠിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴും പ്രതിഷ്ഠിക്കാനൊന്നും പോയില്ല, വേണ്ടാന്ന് പറഞ്ഞു. വലിയ മാറ്റം അതിൽ തന്നെ വരുത്തി. അപ്പോൾ ഒരു ശിവലിംഗ പ്രതിഷ്ഠയിൽ തുടങ്ങിയിട്ട് അവസാനം എവിടെ ചെന്നെത്തി? ദീപവും അതും ഇതും എന്തൊക്കെ പ്രതിഷ്ഠിച്ചു. അപ്പൊ അതാണ് കൺഫർമേഷൻ ബയാസ് ഇല്ല എന്നുള്ളതിൽ എന്നുവെച്ചാൽ അതാണ്. എന്താണ്? അറിവിൻ്റെ സ്വാതന്ത്ര്യത്തെ നിലനിർത്തി അവസാനം വരെ എന്ന് പറയുന്നതാണ്. സ്വയം തന്നെ എന്താണ് വൈദ്യനായിരുന്നു, ഒരുപാട് പേരെ ചികിത്സിക്കാനുള്ള ഒറ്റമൂലികളും എല്ലാം അറിയാൻ. പക്ഷേ തനിക്കൊരു അസുഖം വന്നപ്പോൾ ഇംഗ്ലീഷ് ചികിത്സ സ്വീകരിച്ചു. അല്ല, എന്താണ്, ആയുർവേദമാണ് പരമമായ സത്യം, അതുകൊണ്ട് ഞാൻ അതേ സ്വീകരിക്കുമെന്ന് ഒന്ന് വാശി പിടിച്ച. അതിൽ നിന്നാണ് നമ്മൾ ആ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ല, ആകാശത്തൂടെ പറന്നുപോയെന്ന് പറഞ്ഞ് ആൾക്കാരെ പിമ്പിരി കാട്ടി അല്ല ഗുരുവിനെ കുറിച്ച് പ്രചരിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്തരം ചർച്ചകൾ വരുമ്പോഴും എന്താണ്, നമ്മുടെ മുൻവിധികൾക്ക് എതിരായ എന്തെങ്കിലും വന്നാൽ അതും പരിശോധിക്കണം. ഇത് ശരിയാകുമോ, ഈ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അല്ലാതെ നമ്മളെന്താണ്, നമ്മുടെ എക്കോ ചേമ്പറുകൾക്കുള്ളിലേക്ക് പോകരുത്. നമ്മുടെ ശരി പറയുന്ന ഒരാൾക്കൂട്ടത്തിൽ ഒരിക്കലും പെടരുത്, അങ്ങനെ പെട്ടുപോകരുത്. എങ്ങനെ, എന്ത് ധാരണയാ? ഏതിനെക്കുറിച്ചും നമുക്ക് സാധാരണഗതി ധാരണ ഉണ്ടാവുമല്ലോ. ഇവിടെ പറയുന്ന എന്താണ്, തിരുത്തേണ്ടി വന്ന ആ ശരിയാണെങ്കിൽ അതിനെ ഉറപ്പിക്കുന്നു, അതാ വേണ്ടത്. എനിക്കൊരു ധാരണയുണ്ട്, ഞാൻ അതിൽ നിന്ന് മാറിയില്ല, അങ്ങനെ വായിച്ചു പിടിക്കരുത്. മാറാതിരിക്കുന്ന എന്തോ നമ്മളെ വലിയ മഹത്വമാണ് എന്ന് കരുതരുത്. മാറുന്നതാണ് മഹത്വം, അത് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഇന്ന് പഠിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പറയുന്നത്. ധാരണകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമല്ലോ, ഇല്ലാതെ മനുഷ്യരുണ്ടോ? അപ്പൊ ശിവലിംഗം പ്രതിഷ്ഠിക്കുമ്പോൾ എന്താണ്, അതുകൊണ്ട് വലിയ പരിവർത്തനം ഉണ്ടാക്കാം എന്ന് കരുതിയല്ലേ അത് ചെയ്തത്. എസ് എൻ ഡി പി സ്ഥാപിക്കുമ്പോൾ എന്താണ്, അതുകൊണ്ട് വലിയ പരിവർത്തനം ഉണ്ടാക്കാമെന്ന് കരുതിയില്ലേ ചെയ്തത്? അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി, പക്ഷെ അത് പോരാന്ന് ഗുരുവിന് തോന്നി. എപ്പോഴാണോ തോന്നി, അപ്പൊ എന്ത് ചെയ്തു? അനേക തള്ളികളഞ്ഞു. അത് പ്രയോജനമില്ലാത്തതെന്നല്ല, പക്ഷെ കാലം മാറി വന്നപ്പം ഇതൊക്കെ അപര്യാപ്തമാണെന്ന് തോന്നിയപ്പോ അതിനെയൊക്കെ തള്ളികളഞ്ഞു. അതുപോലെയാണ് നമ്മൾ ആശയങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് എന്ത് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്കേതാ? കൺഫർമേഷൻ ബയാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോവും? നമ്മൾ എന്തിൻ്റെ ഉള്ളിലാവും? എക്കോ ചേമ്പറുകളുടെ ഉള്ളിലാവും. പിന്നെ നമ്മൾ അങ്ങനെ ആയിപ്പോവും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഇരട്ടച്ചങ്ക ഇരട്ടച്ചങ്ക ലോകഗുരു എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. മനസ്സിലായോ? അത് പാടില്ല. അത് ഗുരുവിൽ നിന്ന് പഠിക്കണം. ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഗുരുവിൻ്റെ ചിന്താഗതികളെയൊക്കെ നിരീക്ഷിച്ചിട്ട് പഠിക്കണം. ഗുരുവിൻ്റെ മാറ്റങ്ങളെ കണ്ടിട്ട് പഠിക്കണം. എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സമാധിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത്. സമാധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രങ്ങളിൽ നിന്നാണ്. ശാസ്ത്രങ്ങളിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. സമാധിയെ എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും പ്രാചീന ശാസ്ത്രങ്ങൾ. പിന്നെ നമ്മൾ ജീവിക്കുന്നത് പതഞ്ജലിയുടെയോ വാചസ്പതി മിശ്രൻ്റെയോ ഒന്നും കാലത്തല്ല. ഇതിന് ഗുരുവിൻ്റെ കാലത്ത് പോലുമല്ല. അല്ലേ? ആ കാലമൊക്കെ നമ്മൾ കടന്നുപോയി. പക്ഷെ അവരുടെ അറിവ് ഇന്നും ഉണ്ട്. അവരുടെ അറിവ് നശിച്ചില്ല, അവരുടെ എല്ലാം അറിവ് ഇന്നും ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കാലത്ത് നിന്ന് ഈ സമാധിയെക്കുറിച്ചൊക്കെ എന്താണ് ഇന്നത്തെ അറിവെന്ന് ഉടമ നമ്മൾ മനസ്സിലാക്കണം എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ അതിനെ സമാധിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് സമാധി ഉണ്ട് എന്ന് നിൽക്കും ആൾക്കാരുടെ മുമ്പിൽ, ഭക്തന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അവതരിപ്പിച്ചിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കബളിപ്പിക്കാം. അത് അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും നടക്കും. അതുകൊണ്ട് വലിയൊരു എന്താണ് തകരാറ് സംഭവിക്കും. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ തോന്നും എനിക്ക് സമാധി ഉണ്ടെന്ന്, ചിലപ്പോ തോന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ സമാധി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സമാധിയെക്കുറിച്ച് പഠിക്കണം. പ്രാചീന ശാസ്ത്രങ്ങളിൽ സമാധിയെക്കുറിച്ച് എന്ത് പറഞ്ഞു, ആധുനിക ശാസ്ത്രം സമാധിയെക്കുറിച്ച് എന്ത് പറയുന്നു, ഇത് രണ്ടും മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ സമാധി എന്ന് പറയുന്നത് എന്താ എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. അതാ വേണ്ടത്, അതാണ് വേണ്ടത്. അതുകൊണ്ട് സമാധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതൊക്കെ എന്താണ്, സമാധിയുടെ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കും. എങ്ങനെ പിന്നെ സമാധി അവകാശപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്. സഹതാപം തോന്നാൻ പറ്റും. എന്തുകൊണ്ട്? അല്ല, അവരുടെ സമാധി അവർ തിരിച്ചറിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു സഹതാപം, അവരുടെ സമാധി എന്താണെന്ന് അവർ സ്വയം തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സഹതാപം. അവരുടെ സമാധി എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിനാണല്ലോ നമ്മൾ സമാധിയെക്കുറിച്ച് പഠിക്കുന്നത്. ആ നമ്മുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാകും. പ്രാചീനവും ആധുനികവുമായ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരാളുടെ സമാധി എന്താണ്. അപ്പൊ നമുക്ക് അത് തോന്നും ഇങ്ങനെയാണ്. അപ്പൊ ഇനി ഒരാൾ അതെല്ലാം മാറ്റി വെക്കിട്ട് ഒരാളുടെ സമാധി, ഞാനിങ്ങനെ ഒരു സമാധി അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതങ്ങനെ ഇരുന്നോട്ടെ, ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി സമാധി അങ്ങനെ ഇരിക്കണോ? ഇരിക്കുക. അതിന് എനിക്കത് ഈ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ സമാധി എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നേ ഞാൻ പറയുന്നതിന് അർത്ഥമുള്ളൂ. ഒരാൾക്ക് സമാധി ഇല്ലെന്നല്ല ഞാൻ പറയുന്നു. അതൊക്കെ പറയുന്ന എന്താണ്, ഗുരു പറയുന്ന അറിവിനെ കുറിച്ച് അഖണ്ഡമാം ചിത്ഖനം എന്നൊക്കെ പറയുന്ന അറിവാണ്. അത് അദ്വൈതികൾ പറയുന്ന അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അത്താനാണെന്നാ പറയുന്നത്, അറിവിലെല്ലാം അടങ്ങുന്നു എന്നാ പറയുന്നത്. നാം അറിവാകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അറിവിനെ സംശയിക്കാതിരിക്കുന്നു. അറിവാണ് സമാധി. അറിവാണ് സമാധി എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, തെറ്റൊന്നുമില്ല. ഗുരു പറയുന്നതെല്ലാം അറിവാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സമാധാനമായി. അറിവാണ്, അറിവിനെ കുറിച്ചാണ് പറയുന്നത്. കേവലമായ അറിവായി നിൽക്കുമ്പോൾ പ്രപഞ്ചമില്ല, എല്ലാം മറഞ്ഞു പോകുന്നു. കേവലമായ അറിവ്, സുഷുപ്തിയിൽ പ്രപഞ്ചമുണ്ടോ? അവിടെ എന്താണ് കേവലമായ അറിവാണുള്ളത്? അതുപോലെ അറിവിനെക്കുറിച്ചാ പറയുന്നു. അഖണ്ഡമാം ചിത്ഖനം ഇത് മൗനഘനാമൃതാബ്ദി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞ അറിവ്. അത് അറിവെന്ന് പറയുന്ന കൃതി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്താണ് ഗുരുവിൻ്റെ സമാധി. ഗുരു സമാധി എന്ന് പറയുന്ന അറിവിനെയാണ്. അറിവിൽ പ്രപഞ്ചമില്ല, അത് ശരിയാണ്. അതിനെന്താ കുഴപ്പം? അറിവല്ല താനെന്ന് അറിയുമ്പോഴത്തേക്ക് പ്രപഞ്ചം വീണ്ടും വരും. താൻ അറിവാണെന്ന് ധരിക്കുമ്പോഴത്തേക്ക് പിന്നെ പ്രപഞ്ചമില്ല, അറിവേ ഉള്ളൂ. ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ എന്താ പറയാം? നാം അറിവാകുന്നു എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ സമാധി. സിമ്പിളായിട്ട് ഗുരുവിൻ്റെ സമാധി എന്ന് പറയുന്ന അറിവ് അത്രയല്ല. പിന്നെ സമാധിയെക്കുറിച്ച് പറയുന്നത് ദർശനമാലയിലാണ്. അതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ചെന്നെത്തിയിരിക്കുന്ന ഇവിടെ അറിവിലാണ്. ബ്രഹ്മകേവലം എന്നർത്ഥം നിൽക്കുന്നത്. ബ്രഹ്മ എന്ന് പറയുന്ന അറിവ്, കേവലമായ ബ്രഹ്മം, കേവലമായ അറിവ്, അതാണ് സമാധി. അവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത്. പിന്നെ ശാസ്ത്രങ്ങളുടെ വ്യാഖ്യാനം ഗുരുവും ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. ഇവിടെ ശാസ്ത്രങ്ങളിൽ എങ്ങനെയാണ് സമാധിയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്? അത് ശാസ്ത്ര വ്യാഖ്യാനമായിട്ട് എടുക്കണം. അതാണ് എനിക്കിപ്പോ സമാധി ഇല്ലേ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്റെ സമാധി എന്താണ്? ഞാൻ അറിവാണെന്ന് പറഞ്ഞാൽ അതാണ് സമാധി. ബാക്കി പറയുന്നതോ? ഇത് ശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം. നമ്മൾ അറിവാണെന്നറിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമാധി എന്ന് പറയുന്നത്. ഗുരു പറയുന്നു അങ്ങനെ തന്നെയാണ്. ബാക്കി പറയുന്നതല്ല ശാസ്ത്ര വ്യാഖ്യാനം. അത് വ്യാഖ്യാനിക്കുന്നതിന് എന്താണ്? ശാസ്ത്രജ്ഞാനം മതി. എഴുതിവെച്ചിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ശേഷി മതി. അങ്ങനെയാണ് പരമ്പരയായി വ്യാഖ്യാനിച്ചു വരുന്നത്. വാചസ്പതി മിശ്ര യോഗശാസ്ത്രം അനുസരിച്ച് വ്യാഖ്യാനിച്ചു, ബാക്കിയുള്ളവരും വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിച്ച് എത്ര നൂറ്റാണ്ടുകളായി നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുമായിട്ട് സമാധി പോലുള്ള കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത് ബ്രെയിനുമായി ബന്ധപ്പെടുത്തി, ബ്രെയിനിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തിയ വ്യാഖ്യാനിക്കുക. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിക്കുന്നത്. പണ്ട് നമ്മളെ സമാധിയെക്കുറിച്ച് എഴുതിയ ഒരാളിനും, അത് വാചസ്വാമി മിശ്രനാവട്ടെ പതഞ്ജലി ആവട്ടെ, ഇവർക്കൊന്നും ഈ ബ്രെയിനിനെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. കാമാന്നൊരു അക്ഷരം അവർ എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ലായിരുന്നു. അതതിൻ്റെ ഒരു പോരായ്മയാണ്. ഇന്ന് നിങ്ങൾക്ക് സമാധിയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇന്നും ഈ പഴയ സമാധിയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ട് അതാണ് സമാധി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ വിശ്വാസം. ഞാൻ വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്, പഠനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോ ഒരാൾ ധ്യാനിക്കുന്നു, ധ്യാനിക്കുമ്പോൾ ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ബ്രെയിൻ പഠിച്ചിട്ടാണ്. ബ്രെയിനിലെ ഇലക്ട്രോഡുകളൊക്കെ ഫിറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ വെച്ച് അതിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പഠിച്ചിട്ടാണ് അപ്പോൾ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ മനസ്സിൽ കാമം വരുമ്പോൾ എന്ത് സംഭവിക്കും? ക്രോധം വരുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം ഇന്ന് ബ്രെയിനിനെ പഠിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ സമാധി എന്ന് പറഞ്ഞാലും അവിടെ ബ്രെയിനിനെ പഠിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ബ്രെയിനിന് വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അതിനെ തിരിച്ചറിയുന്നത്. അതാണ് ആധുനികമായ പഠനം എന്ന് പറയും. പഴയകാലത്ത് ഇവർക്ക് അറിവില്ലായിരുന്നു. പതഞ്ജലിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ ധ്യാനിച്ച് സമാധി എത്തിക്കഴിഞ്ഞാൽ ലോകത്തുള്ള സർവകാര്യം അറിയാമെന്നാണ്. ലോകത്തുള്ള സർവകാര്യം അറിയാമെന്നുള്ളത് പിന്നെ എന്തുകൊണ്ട് ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞിട്ട്? ആ ഒരു കാര്യം എന്താ വിട്ടുപോയത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ സമാധി കൊണ്ട് അറിയാമെന്നാണ്. എന്നാൽ പിന്നെ നമ്മുടെ ഈ ഗാലക്സിയിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്, എത്ര ഗോളങ്ങളുണ്ട്, എങ്ങനെ സഞ്ചരിക്കുന്നു, അതിൻ്റെ ദൂരം എത്രയാണ്, എവിടെയൊക്കെ നിൽക്കുന്നു, ഇതൊക്കെ എന്താ എഴുതി വയ്ക്കാത്ത? ഒക്കെ നേരത്തെ പറഞ്ഞ വർണ്ണനകളാണ്, ഭാവനകളാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. പുഷ്പ വിമാനം എന്ന് പറയുമ്പോൾ ഒക്കെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ഭാവന മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് മാറ്റം വരും. ഭാവനയിൽ നിന്നാണ് പ്രായോഗികത കിട്ടിയത്. പഴയകാലത്ത് മനുഷ്യൻ പ്ലെയിനിനെ കുറിച്ച് സ്വപ്നം കണ്ടതുകൊണ്ടാണ് പിന്നീട് അവൻ പ്ലെയിൻ ഉണ്ടാക്കിയത്. എന്തൊക്കെ എല്ലാ അടിസ്ഥാനം എന്താണോ ഭാവനയാണ്. ഭാവനയിൽ നിന്നാണ് മനുഷ്യൻ ഭാവനയില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ പുരോഗമിക്കും? മനുഷ്യൻ ഭാവനയിൽ നിന്നാണ് പുരോഗമിച്ചത്. ബ്രഹ്മാസ്ത്രമെന്ന് ഭാവന ഇതാണ് അവസാനം അനുഭവം ആയിത്തീർന്നു. ഭാവനയാണ് ഇതിനൊക്കെ അടിസ്ഥാനം.